അവിടെ ഇവിടെ നിന്ന് എല്ലാവരും വത്തിക്കാനി പോയല്ലോ. ഇവിടെ പോപ്പ് എന്താ പറഞ്ഞ ആരെങ്കിലും കേട്ടോ? ഇതുവരെ കേട്ടോ? ഇവിടെ കെട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, എന്താ പോപ്പ് പറഞ്ഞത്? ഇവിടെ സ്വാമിമാര് ചെന്നപ്പോ പോയാരെങ്കിലും ഉണ്ടോ അവിടെ? അതിന്റെ അവസാന ഭാഗം മാത്രം ഞാൻ വായിക്കാം. By drawing from their shared traits, the Pope concluded, representatives of different religions can walk and work together to build a better humanity, while remaining firmly rooted in their own beliefs and religious convictions. ഇങ്ങനെ പറഞ്ഞാൽ നിർത്തുന്ന ചുരുക്കം ഇതാണ്. എന്താണ്? എല്ലാവരുടെയും അഭിപ്രായങ്ങളിൽ നിന്ന് നല്ല ആശയങ്ങൾ എടുക്കാം. അങ്ങനെ എടുത്തുകൊണ്ട് എന്താണ് ആശയം എടുത്തതെന്ന് പറയുന്നില്ല. പോപ്പ് പറയുകയാണ്, എന്താണ്, പല മതങ്ങളുടെ പ്രതിനിധികൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്തിന്? ഒരു നല്ല ഒരു ഹ്യൂമാനിറ്റി ഉണ്ടാക്കുന്നതിന്, നല്ലൊരു മനുഷ്യ സമൂഹത്തെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇതൊക്കെ ശരി തന്നെയാണ്. നല്ല മനുഷ്യ സമൂഹത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. പക്ഷേ അവസാനത്താണ്, അവസാന സെന്റൻസിലാണ് ആ പഠിച്ചിരിക്കുന്നത്. വൈൽ റിമൈനിങ് ഫാമിലി റൂട്ടഡ് ഇൻ ദെയർ ഓൺ ബിലീഫ്സ്, അവരവരുടെ വിശ്വാസങ്ങളിൽ ദൃഢമായി ഉറച്ചു നിന്നുകൊണ്ട്, പേരൂന്നി നിന്നുകൊണ്ട്, പിന്നെ അവരവരുടെ റിലിജിയസ് കൺവിക്ഷൻസ്, അവരവരുടെ മതബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന, മനസ്സിലായ, അവനവന്റെ വിശ്വാസങ്ങളിലും അവനവന്റെ മതബോധ്യങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറയുമ്പോൾ എന്താ എന്റെ അർത്ഥം? ഹിന്ദു ഹിന്ദുവായി നിൽക്കണം, ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായി നിൽക്കണം, മുസ്ലിം മുസ്ലിമായി നിൽക്കണം, പരമത സാരവും ഏകം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നാണ്. മനസ്സിലായ? ഈ എഴുതി വെച്ചിരിക്കുന്ന വായിച്ച് മനസ്സിലാക്കാൻ ഇവിടെ ഒരുത്തനുമില്ല. അതാണ് പ്രശ്നം. നീ വായിക്കുന്നില്ല, വായിച്ചാൽ മനസ്സിലാകുന്നില്ല. എന്നിട്ട് അവിടെ പോയി പോപ്പിന്നെ പോയി ദർശിച്ചെന്തോ വലിയ കാര്യം സാധിച്ചു എന്നൊന്നും പറഞ്ഞു ഇവിടെയൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതിന് ഗുരുവിന്റെ ഒരു മെസ്സേജ് എഴുതി പറഞ്ഞിട്ടില്ല. എന്താണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒന്നോ, പരമത സാരവും ഏകമെന്നോ, മതമായാലും മനുഷ്യൻ നന്നായാലും മതിയെന്നോ പറയുന്ന ഗുരുവിന്റെ പ്രസിദ്ധമായ ഒരു സന്ദേശങ്ങളും ഇത് അവർക്കറിയാൻ വയ്യാത്തോണ്ടല്ല, ആ ഒരു സന്ദേശങ്ങളും ഈ പോപ്പിന്റെ സന്ദേശത്തെ വരുന്നില്ല. ഒന്നിനെയും പരാമർശിച്ചില്ല. ഒന്ന് പറയുന്ന ഇതാണ്, അവസാനം പറഞ്ഞ ഇതാണ്, എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിയുന്നു. എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിയുന്നു എന്ന് പറയും. നമ്മൾ ഈ അമ്പലങ്ങളൊക്കെ വിളിക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ ലോക്കൽ മുല്ലമാരും അച്ഛന്മാരും ഒക്കെ വന്നതെന്ന് പ്രസംഗിക്കുന്നതാണ്, സായിമാരും ഒക്കെ പ്രസംഗിക്കുന്ന കാര്യമാണ്. ഇത് പറയാൻ വേണ്ടി അതുവരെ പോണം? ഇത് ലോക്കലായി ആരും പറയുന്ന കാര്യമാണ്. എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിയണം, അതിലെന്താ പ്രത്യേകിച്ച് വിശേഷിച്ചുള്ളത്? ഗുരു പറഞ്ഞതിന് അംഗീകരിച്ചോ എന്നുള്ളതാണ്. ഗുരു പറഞ്ഞ അംഗീകരിച്ചിട്ടില്ല അത്. പക്ഷേ എങ്ങനെ? വളരെ ബുദ്ധിപൂർവമായി വാക്കുകളൊക്കെ തെരഞ്ഞെടുത്ത് അളന്നു കുറിച്ച് മുറിച്ച് പ്രസ്താവന ഇറക്കിയപ്പോൾ ഗുരുവിന്റെ ആശയത്തെ, ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നതിന് ഗുരുവിന്റെ ആശയം വേണമെന്നില്ല, എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഗുരു ശ്രമവത സമ്മേളനം നടത്തിയപ്പോ എന്താ പറഞ്ഞത്? പരമതസാരവും ഏകമെന്നാ പറഞ്ഞത്. ഇതാണ് ഗുരു. അല്ലാതെ എല്ലാരും സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് മാത്രമുള്ളതല്ല. അത് വേണം, അതാർക്കും പറയാമെന്നുള്ള കാര്യമാണ്. പരമത സാരവും ഏകവും എന്ന് പറയുന്ന ഒരാശയത്തിൽ നിന്നുകൊണ്ടാണ് ഗുരുമതവാദ സമ്മേളനം തന്നെ. ഗുരുവിന്റെ ആശയം തന്നെ അതാണ്, അല്ല കേവലം മതങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഇവിടെ പറയുന്ന എന്താണ്, നമ്മളെല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ജീവിക്കണം എന്നല്ല, അവരവരുടെ വിശ്വാസങ്ങളിലും അവരവരുടെ മതവിശ്വാസങ്ങളിലും അവരവരുടെ മതബോധ്യങ്ങളിലും ഉറച്ചു നിൽക്കണമെന്നാണ്. ഈ പറയുന്നതിൽ എന്താ കുഴപ്പം? ഇങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം? അവരവരുടെ മതവിശ്വാസങ്ങളിലും അവരവരുടെ മതബോധ്യങ്ങളിലും ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം വരുന്നത്? അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ കലഹങ്ങൾക്കുള്ള അവസരമുണ്ട്. എന്തുകൊണ്ട്? എന്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, വേറൊരുത്തന്റെ വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കുമ്പോൾ ഇതിൽ പരസ്പരം വിരുദ്ധമായ കാര്യങ്ങൾ വരും, പരസ്പരം യോജിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ വരും. പരസ്പരം യോജിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ വരുമ്പോൾ കലഹത്തിന് അവിടെ ഒരു അവസരം വെടിമരുന്നിടയാണ്. ഗുരു പറയുന്ന അത് അങ്ങനെയുള്ള ഒരു കേവല മത സ്വഭാവം. ഗുരു പറയുന്ന എന്താണ്? ഒരു മതമാകുന്നതിൻ്റെപ്പതെല്ലാവരും ഒരു മതം, ഇതാണ് ഗുരുവിന്റെ ആശയം. അതെങ്ങനെ മനസ്സിലാക്കിയത്? അപ്പൊ ഞാൻ എന്റെ മതത്തില് ഉറച്ചു നിൽക്കുകയും നീ നിന്റെ മതത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയല്ല, നിനക്കും എനിക്കും കൂടെ ഒരു മതം, ഇതാണ് ഗുരു പറയുന്നത്. ഇതിനെ ഇവർ അംഗീകരിക്കുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അതുകൊണ്ട് സൗഹാർദ്ദത്തെ കുറിച്ച് സംസാരിക്കുന്ന എപ്പോഴും നല്ലത് തന്നെയാണ്, അതിന് ദോഷമൊന്നുമില്ല. പക്ഷേ ഗുരുവിന്റെ ആശയം എന്തെന്ന് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. അവരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ അത് നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം. ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഗുരു പറയുന്ന ഒരു മതമാണ്, അല്ല നിന്റെ മതം വേറെ എന്റെ മതം വേറെ എന്നല്ല. അതാ സത്യവ്രതസ്വാമിയുടെ അന്നത്തെ ആ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്, രാമന്റെ മതം വേറെ കൃഷ്ണന്റെ മതം വേറെ, അതല്ല ഗുരു ഉദ്ദേശിക്കുന്നു. ഇവിടെ അതാ പറയുന്നത്, നിങ്ങൾ അവരവരുടെ വിശ്വാസത്തെ ഉറച്ചിരിക്കുക. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാണ്, അവരവരുടെ വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം സൗഹാർദ്ദത്തിൽ കഴിയാൻ പറ്റും. പക്ഷെ അത് ഒരു പരിധി വരെ. എന്തുകൊണ്ട്? ചിലപ്പോ നിന്റെ വിശ്വാസം എന്റെ വിശ്വാസവും തമ്മിൽ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ പൊരുത്തപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ വരും, അവിടെ കലഹിക്കും. ഏത് വിശ്വാസം, ഏത് ആചാരം, മതബോധ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും വരും. വിശ്വാസം മാത്രമല്ല, ആചാരങ്ങളും വരും. കലഹിക്കാനൊരു അവസരമുണ്ടോ? അത് ഗുരുവിന്റെ കാഴ്ചപ്പാട് അതല്ല, അങ്ങനെ അല്ല. ഇനി ഇത് എന്താണ്, അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അവർക്കറിയാം? അവര് നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ളവരാണ്, പഠിപ്പും വിവരമുള്ളവരാണ്. പക്ഷെ പിന്നെ എന്താ സംഭവിച്ചത്? അവരത് അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കാത്തടത്തോളം കാലം നമ്മളും മതസൗഹാർദ്ദം എന്താണ് സമ്മേളനം അവിടെ പോയി നടത്തി എന്തോ ഒരു വലിയ വിജയം നേടി എന്ന് പറയുന്നതിന് ഒരർത്ഥം ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഇതിപ്പോ ഒരു പബ്ലിസിറ്റിക്ക് ഉള്ള എന്നുള്ളത് കഴിഞ്ഞ് അത് അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട്? എന്ന് വെച്ചാ ഇത്തരം മതപ്രസ്ഥാനങ്ങൾ, പോപ്പിന്റെ ഇതുപോലെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി മതപ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് എല്ലാത്തിന്റെയും സാരം ഒന്നാണെന്ന് അങ്ങനെ പറഞ്ഞ് ഒരു ഒഴുക്കം വട്ടി പറഞ്ഞു പോകാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന്റെ പേരിൽ അവര് പ്രചരിപ്പിക്കുന്ന അജണ്ടകൾക്കൊന്നും നിലനിൽപ്പില്ലാതെ അവർക്ക് മതം അതിന്റെ പേരിൽ കുറെ അജണ്ടകളുണ്ട് നടപ്പിലാക്കാൻ പറ്റാതെ. പിന്നെ വെറുതെ പൊള്ളയായ ബാഹ്യമായ മത സൗഹാർദ്ദം പറയുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പറഞ്ഞില്ലേ, അറിവ് കൊണ്ടാണ് മനുഷ്യൻ മാറേണ്ടത്. അങ്ങനെ ഒരു അറിവിനെ മനുഷ്യൻ ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുന്ന നമുക്ക് പ്രത്യേക അജണ്ടകളുള്ളത് കൊണ്ടാണ്. രാഷ്ട്രീയക്കാരെ പോലെ ഗുരു എന്താ പറഞ്ഞെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷെ ഓരോരുത്തർക്കും രാഷ്ട്രീയ അജണ്ടകളുള്ളത് കൊണ്ട് അവരതിനെ മനസ്സിലാക്കിയതായി നടിക്കത്തില്ല. എന്നിട്ട് അവരുടെ രാഷ്ട്രീയ അജണ്ടകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കും. അപ്പൊ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മത അജണ്ടകൾക്കനുസരിച്ചും രാഷ്ട്രീയ അജണ്ടകൾക്കനുസരിച്ചും വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും. മനസ്സിലായ നമുക്കിങ്ങനെ മുറിക്കാത്ത കഥകളിച്ചിരുന്ന് പറയാം. പക്ഷെ ഇത് ജനങ്ങളിലെത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ്. ഇന്നലെ ഒരാൾ പറയുന്നു, ഞാൻ കേട്ടില്ല, എന്താണ് ഈ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുന്ന വലിയ കള്ളന്മാരാണ്. ഞാൻ പേര് പറയുന്നില്ല, ഒരാൾ പറയുന്നു അവന്റെ ഉള്ളിലിരിക്കുന്ന കാര്യം വേറെയാണോ എന്ന് പുറകെ പറയുന്ന വേറൊരു കാര്യമാണ്. പറയുന്നത് സച്ചിദാനന്ദ സ്വാമി വളരെ പൂജ്യനാണ്, അദ്ദേഹത്തിന്റെ പാദ നമസ്കാരം ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രശ്നം എന്താണ്, അദ്ദേഹം അദ്വൈതിയായിപ്പോയി. അപ്പൊ അദ്വൈതികൾക്ക് ഈ ലോകത്തിലെ വ്യവഹാരത്തിലുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. പറയുകയാണ്, അവർക്ക് ഈ ലോക വ്യവഹാരത്തിലുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. അതുകൊണ്ട് അവർ അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഇടണമെന്നും പിന്നെ ശബരിമല സ്ത്രീകൾ കയറണമെന്നൊക്കെ പറയാം. അവർക്ക് ഈ വ്യവഹാരങ്ങളെ കുറിച്ച്, അതിന്റെ പിന്നിലുള്ള പല കാര്യങ്ങളെ കുറിച്ചും അറിയാൻ വയ്യാത്തതുകൊണ്ട് അദ്വൈതിയായതുകൊണ്ട് പറയണമെന്നാണ്. പുതിയ നീക്കം നാലാം തീയതി തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രകടനം നടത്തുന്നു. എങ്ങനെ? ഉടുപ്പ് മുതൽ 25 കാര്യങ്ങളെ ചേർത്ത് വെച്ച് ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ ടിക്കറ്റിംഗ്. എന്തിനാ? ഇത് അംഗീകരിച്ചു കൊടുക്കണം. സച്ചിദാനന്ദസ്വാമി പറഞ്ഞ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം ഗവൺമെന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ്. അല്ല, സച്ചിദാനന്ദസ്വാമി പറയുന്ന കാര്യമേ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഒരു സമരം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ സമരമാവും. മനസ്സിലായോ? സമരം നടത്തുമ്പോൾ, സമരം എന്ന് പറയുന്ന ഒരു മാർഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് രാഷ്ട്രീയ സമരമായി മാറും. രാഷ്ട്രീയ സമരം എന്ന് പറഞ്ഞാൽ സമരം നടത്തുന്നവരുടെ താല്പര്യം ഇത് വെച്ച് എത്ര വോട്ട് പിടിക്കാമെന്നാണ്. ഈ സമൂഹത്തിൽ ഒരു ധാരണയുള്ളത് നമ്മൾ പുറത്തു പറയണ്ട. സച്ചിദാനന്ദ സ്വാമി ശിവഗിരിയുടെ പ്രസിഡന്റായിരിക്കുമ്പം എന്താണ് ഈ പൊതുവെയുള്ള ഒരു ധാരണയാണ്, ശിവഗിരി എന്ന് പറയുന്നത് ഈഴവരുടെ ആധ്യാത്മിക കേന്ദ്രമാണ്. അതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ഈഴവരുടെയും ഗുരുവാണ്, ആധ്യാത്മിക ആചാര്യനാണ്. അതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമിയെ തന്നി ഒന്ന് താങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ഈഴവരുടെയും വോട്ട് കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണയിൽ നിന്നാണ് സച്ചിദാനന്ദ സ്വാമിക്ക് ഇതിനകത്ത് എന്നും വോട്ടില്ല വേണ്ടത്ര. ഇത് പുറത്തുള്ളവർക്കറിയാമോ? ഇത് പിന്നെ പുറത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ വെച്ചും കൊണ്ട് സമുദായ വികാരത്തെ ഉണർത്തി അതിനെ വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഈ പ്രഹസനങ്ങളൊക്കെ നടത്തുന്നത്. അതിലൊന്നും യാതൊരു ആത്മാർത്ഥ്യമുള്ള കാര്യങ്ങളല്ല. സ്വാമി ക്ഷേത്രത്തിലെ ജിംബികാരന്റെ മോഡൽ ഇങ്ങനെ മുമ്പെടുക്കുന്നതൊക്കെ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. സച്ചിദാനന്ദ സ്വാമി അങ്ങനെ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിൽ ദോഷമൊന്നുമില്ല. അത് പക്ഷെ അങ്ങനെ പറയുമ്പോ എന്താണ് സത്യനാരായണ സ്വാമിക്ക് ഒരു അഭിപ്രായം പറയാം. പിന്നെ ഇനി തിരുവനന്തപുരത്ത് ഈ പ്രകടനം ഇവർ നടത്തുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നടത്തുമ്പോ സത്യനാരായണ സ്വാമി പോയതിന് നേതൃത്വം കൊടുക്കും, ഉദ്ഘാടനം ചെയ്യും. അതല്ല ഞാൻ പറയുന്നത്, സച്ചിദാനന്ദ സ്വാമി അവിടെ പോയി ചെയ്യുമെന്നു. അങ്ങനെ പോയാൽ അതൊക്കെ അബദ്ധമാവും, രാഷ്ട്രീയമാവും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ, ശബരിമല സ്ത്രീ പ്രവേശനം, അതൊക്കെ നല്ല കാര്യം തന്നെ ഞാൻ പറയുന്നു. പിന്നെ ഈ എന്താണ് ശബരിമല സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന ഒരു വിഷയം വന്നപ്പോ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രമുഖരായ പല നേതാക്കളും രാജഗോപാൽ ഉൾപ്പെടെ അതിനെ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ എസ് എസ് നാമജപ ഘോഷയാത്ര നടത്തി കുറെ ആൾക്കാർ പന്തളത്ത് റോഡിൽ ഇറക്കി കണ്ടപ്പോ എന്ത് ചെയ്തു, എല്ലാവരും പ്ലേറ്റ് മറിച്ചു വെച്ചു. അതേ തന്നെ, അതിന് ഞാൻ ഇപ്പൊ പറഞ്ഞത്, വേറെന്താ പറഞ്ഞത്? ആ ഉടനെ അത് നമ്മുടെ ഗവർണറെ പറഞ്ഞു, സുവർണാവസരമാണ് നമുക്ക്. അപ്പൊ രാഷ്ട്രീയമായതിനെ ടെസ്റ്റ് ചെയ്തു, രാഷ്ട്രീയമായി ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അത് പിണറായിക്കെതിരായി ഒരു വടിയായിട്ട് ഉപയോഗിക്കാൻ നോക്കി. മനസ്സിലായി, പിണറായിയും അത് വെച്ച് വോട്ട് 10 വോട്ട് കിട്ടുമെന്ന് പിണറായി നോക്കി. മറ്റവരും പിണറായിയെ തോപ്പിക്കാൻ നോക്കി. പിന്നെ ഇത് ആർക്ക് ലാഭം വന്ന്, ആർക്ക് ബി ജെ പിക്ക് ലാഭം വന്നില്ല, പിണറായിക്ക് ലാഭം വന്നില്ല, കോൺഗ്രസ് ആർക്ക് ജീവിക്കില്ല. അതായത് തിണ്ണയും ചാരും നിന്നോ പെണ്ണും കൊണ്ടുപോയ പണ്ട് പറയും, അതുപോലെ സംഭവിച്ചു. അതുകൊണ്ട് ഇതിലൊക്കെ അഭിപ്രായം പറയുന്നതിന് ദോഷമൊന്നുമില്ല. ശിവ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ നല്ല കാര്യം തന്നെയാണ്. ശിവരി സ്ത്രീകള് അതിന് സ്വാമി ഒരു നല്ല അഭിപ്രായം പറഞ്ഞ എന്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആണുങ്ങളെയും പെണ്ണുങ്ങൾക്കും പ്രത്യേക സമയം കൊടുക്കുക, എന്താ കുഴപ്പം, പറഞ്ഞ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പറയാനേ പറ്റും, അതിനപ്പുറം പിന്നെ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയ ചർച്ചയാവും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ സച്ചിദാനന്ദ സ്വാമി പൂജ്യനാണ്, ആദരണീയനാണ്, ഇവരൊക്കെ ഇത് മുമ്പോട്ട് ഇത് നീട്ടിക്കൊണ്ടുപോയാൽ പറയും ഇത് ഷിബു സ്വാമിയാണെന്ന് പറയില്ല, അയാളെ പറയും പലരാണ് സന്ധ്യവാനന്ദ പറയും, പല പറയും ശിവേരിയിൽ അവർ മഠാധിപതി ഒരു ഷിബു സ്വാമിയാണെന്ന് പറയും. അത് കഴിഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നു. കാരണം ഒന്നുകൊണ്ട് ഇപ്പൊ എല്ലാം രാഷ്ട്രീയ നീക്കങ്ങൾ അതിന്റെ പിന്നിൽ നടക്കുന്നത്, അല്ലാതെ പറയുന്ന വാക്കിന്റെ ആശയത്തിന്റെ മൂല്യമനുസരിച്ചുള്ള കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് സത്യനാരായണ സ്വാമിയുടെ അഭിപ്രായം പറഞ്ഞൊരു ദോഷമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്, പറയേണ്ടതും തന്നെയാണ്. പക്ഷെ ഇതൊക്കെ എന്താണ്, പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിന്നു കൊടുക്കാൻ പാടില്ല, അങ്ങനെ നിന്നു കൊടുത്താൽ അപകടമാവും. രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് സ്വാമിക്കിപ്പം, സ്വാമി പൂജ്യനാണെന്ന് പറയും, പിന്നെ പറയുന്നു സ്വാമി വിവരം കെട്ടവനാണ് ഒരാളെ എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോ അവരുടെ താല്പര്യം എന്താണ്, ഈ പറയുന്ന ആളിന്റെ താല്പര്യം, ഇങ്ങനെ പറയുന്ന ആളുടെ താല്പര്യം എന്തെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്ത്രിമാര് തീരുമാനിക്കണം, വേണ്ടി വന്ന അവിടെ ഒരു ജ്യോത്സ്യനെ കൂടെ കൂട്ടാം, വേറെ ആരും ഇത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ള ആശയം ഉള്ളി വെച്ചുകൊണ്ട് അത് പറയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിവാദി എന്ന് പറയത്തില്ല. അത് ഉള്ളിൽ വെച്ചും കൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയും, എങ്ങും ഇത് അതിൽ തൊടാതെ വളരെ ദൂരെ കൂട്ടി കാര്യങ്ങൾ പറയും, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോ ഈ സ്വാമി പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുന്നവരുടെ ഓരോ ഉള്ളിലൊരു ഇതാണ് എന്താണ്, ഇതൊക്കെ ഹൈന്ദവാചാര്യന്മാരും തന്ത്രിമാരും അവരിവരൊക്കെ കൂടി ചേർന്ന് തീരുമാനിക്കണം. അപ്പൊ ഈ സച്ചിദാനന്ദ സ്വാമി ഒരു ഹൈന്ദവാചാര്യനായിട്ട് എന്ന് സ്വീകരിക്കുന്നില്ല. എന്നിട്ട് അവർ പറയും ഗുരു ഹിന്ദു, ഒരു ഹിന്ദു ആചാര്യനാണെന്നും പറയും. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പറയും അതൊക്കെ ഹൈന്ദവാചാര്യന്മാർ കൂടി ചേർന്ന് തീരുമാനിക്കേണ്ടതാണെന്നൊക്കെ പറയുന്ന ഇങ്ങനെ പലതരത്തിലുള്ള എന്താണ് ഇരട്ടത്താപ്പുകളും രാഷ്ട്രീയ കളികളും അടവ് നയങ്ങളും എങ്ങോട്ട് വോട്ട് പോകുക എന്നുള്ള ഒരൊറ്റ ചിന്തയല്ല പൊതു ചർച്ചയ്ക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഒന്നും അതിനകത്തില്ല എന്ന് വിചാരിച്ച് അഭിപ്രായം പറയാതിരിക്കുന്നത് ശരിയല്ല, അഭിപ്രായം പറയാം. പക്ഷെ മുമ്പോട്ട് അതും കൊണ്ട് പോയി കഴിഞ്ഞാൽ അച്യുതാനന്ദ സ്വാമി അവസാനം വെള്ളം കുടിക്കും, നാറും, അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉദിത്തൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഭാഗവത ആചാര്യനായിട്ട് അത് പശുവിന്റെ കൊമ്പിന്റെ അകത്ത് പ്ലോട്ടോണി ഇരിക്കുന്നു എന്ന് പറയുന്ന ആളാണ്. അയാൾക്ക് എത്ര വിവരമാണ്, ചിലപ്പോ അയാളൊരു യൂട്യൂബിൽ പറയുന്ന ഞാൻ കേട്ടാണ് പശുവിന്റെ രണ്ട് കൊമ്പ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അതിന്റെ അകത്ത് എന്തോ പ്ലൂട്ടോണിയുണ്ട്. എന്താണ് പ്ലൂട്ടോണിയെന്നോ പശു എന്താണെന്നോ കൊമ്പ് എന്താണെന്നോ ഒരു ബോധമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ പിന്നെ അവരൊക്കെ ഇതെല്ലാം എന്തു പറയും, ഇതെല്ലാവരും എന്താ പറയും. അപ്പോ അത് ഇവരൊക്കെ കയറി അഭിപ്രായം പറയുന്നത് എന്താണ് അങ്ങനെ സച്ചിദാനന്ദ സ്വാമി പറയാൻ പാടില്ല എന്ന്. അപ്പൊ സച്ചിദാനന്ദ സ്വാമി ഞങ്ങളെക്കാട്ടിയും വലിയ സ്വാമിയാണോ, ഞങ്ങള് സ്വാമിമാരോടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിചാരം കൂടെ ഇതിനകത്തുണ്ട്. അഭിപ്രായം പറയുന്നു സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ ശരിയല്ലെന്ന് പറയും. ഞങ്ങളതിലും കൂടിയ സ്വാമിമാരാണ്, ഞങ്ങളുടെ അഭിപ്രായവും പരിഗണിക്കണം എന്നുള്ളതാണ്. എന്നാ സച്ചിദാനന്ദ സ്വാമി പേടിയുണ്ട് എല്ലാവരും. എന്തുകൊണ്ട്? സച്ചിദാനന്ദ സ്വാമിയുടെ പിന്നിൽ ഈഴവ സമുദായം മുഴുവൻ അണിനിരന്നിരിക്കുകയാണ് എന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ട്. ഇതുകൊണ്ട് പേടിയുണ്ട്. സച്ചിദാനന്ദ സ്വാമിയെ ആര് പറഞ്ഞാലും ശരി, സച്ചിദാനന്ദ സ്വാമി വലിയ ബഹുമാനിക്കേണ്ട ആളാണ്, അതാണ് ഇതാണെന്ന് പറയുന്നത് ഒരു ജനക്കൂട്ടത്തെ പേടിച്ചിട്ടാണ്. വേറെ ഏതെങ്കിലും സ്വാമികളോ അത്രയും ബഹുമാനം എന്തായാലും കാണത്തില്ല. അങ്ങനെ ഒരു ഗുണം എന്തായാലും സച്ചിദാനന്ദ സ്വാമിക്കുണ്ട്. പക്ഷെ അത് മുമ്പോട്ട് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. അതിപ്പോ തെറ്റും സച്ചിദാനന്ദ സ്വാമിയുടെ ആദരവ് ബഹുമാനമൊക്കെ പോകുന്നതിന് എന്താണ് ഒരൊറ്റ സംഭവം മതി. എന്താണ് അതൊന്നുമല്ല, സച്ചിദാനന്ദ സ്വാമികളുള്ള ഈ ബഹുമാന ആദരവ് എല്ലാം ഒറ്റയടിക്ക് പോകും. എങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി സച്ചിദാനന്ദ സ്വാമിക്ക് എന്തെങ്കിലും പറഞ്ഞ എതിരായിട്ട് ഈ സച്ചിദാനന്ദ സ്വാമി പറയുന്നത് എന്താണ്, അതിനെ ഞങ്ങളെ പിന്താങ്ങുന്നില്ല, സ്വാമിക്ക് ബോധമില്ല പറയണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ ഈ പറയുന്ന എല്ലാ ആദരവും സച്ചിദാനന്ദ സ്വാമിക്ക് നഷ്ടപ്പെടും. എന്തുകൊണ്ട്? അപ്പൊ ഈ ആൾക്കാർ മനസ്സിലാകും ഏഴോ എന്ന് സച്ചിദാനന്ദ സ്വാമിയുടെ പിന്നിലല്ല, പിന്നെ ആരോടെയാണ്? വെള്ളാപ്പള്ളിക്ക് എതിരെന്ന് പറയുന്നതിന് സമൂഹം അംഗീകരിക്കില്ല. ഈഴവരുടെ നേതാവ് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി എതിർക്കുന്നവരാരും ഈഴവരുടെ നേതാവായി അംഗീകരിക്കും. അവരുടെ ശബ്ദത്തിനൊന്നും വിലയുമില്ല. അപ്പോ സച്ചിദാനന്ദ സ്വാമിക്കെതിരായി വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ സച്ചിദാനന്ദ സ്വാമിയുടെ റേറ്റിംഗ് ഇങ്ങ് താഴോട്ട് പോകും. പിന്നെ അത്രയും വില അതും സൂക്ഷിക്കണം. അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെള്ളാപ്പള്ളിയുടെക്കാളും ഇത് എന്താണ്, ഈ ജനങ്ങള് കാണുന്നത് സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായം എന്താണ്, അതിന് സച്ചിദാനന്ദ സ്വാമിക്ക് ഈഴവ പിന്തുണയുണ്ടെന്ന് കരുതിയാണ് ഈ പറയുന്നത്. പക്ഷെ വെള്ളാപ്പള്ളി എതിർത്ത അതില്ലെന്ന് വരും. ഇല്ലെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സച്ചിദാനന്ദ സ്വാമി അഭിപ്രായത്തിന് വിലയില്ലാതെ കുറച്ചുപേര് അംഗീകരിക്കുക അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതും കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ ചെന്നിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളി പിണക്കാനും പാടില്ല. ആര് പറഞ്ഞു? സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട് ആളെ പൊട്ടിച്ചല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ, അത് ഞാൻ അറിഞ്ഞില്ല. അതെന്ന് പറഞ്ഞു? ഇന്നലെ കിട്ടിയ വാർത്തയാണ്. സച്ചിദാനന്ദ സ്വാമി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് പ്രഖ്യാപനം. എവിടെ പറഞ്ഞിരിക്കുന്നു? വാർത്ത വന്നില്ല. വെറുതെ പറയുന്നു, ബോധമില്ലാതെ പറയുന്നു. സച്ചിദാനന്ദ സ്വാമി അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അതിലും വലിയൊരു മണ്ടത്തരം ഉണ്ടോ? സമര രംഗത്ത് സച്ചിദാനന്ദ സ്വാമി ഇറങ്ങാന്ന് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയും. എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുക. ഇത് കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് പലയിടത്തും നടന്നിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിപ്പോ ഈ ആചാരം മാറ്റി ഷട്ടിട്ട് കയറാന്നാക്കി. അതിപ്പോ എന്താണ്, എസ് എൻ ഡി പിയുടെ കീഴിലോ അല്ലെങ്കിൽ ഗുരുവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലോ ഒക്കെ അങ്ങനെ ഒരു മാറ്റം വരും ശിവരി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കാരണം എന്തുകൊണ്ട്? നേരത്തെ തന്നെ വെള്ളാപ്പള്ളി ഇത് അംഗീകരിക്കുന്ന കാര്യമാണ്. ഇപ്പോ എസ് എൻ ഡി പിക്ക് എതിരില്ല. അതുകൊണ്ട് മാറ്റം അങ്ങനെ മസിൽ പിടിച്ചതെന്നവരൊക്കെ ചിലവ് മാറും. അത് നല്ല കാര്യമാണ്. അത്ര ആ ഒരു ലെവലിലൊക്കെ സച്ചിദാനന്ദ സ്വാമിക്ക് ഇത് നിൽക്കാൻ പറ്റും. അതിനപ്പുറം ഈ പറയുന്ന പോലെ ബസ് പിടിച്ച ആളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സ്വാമി തീർന്നു. അതൊക്കെ വെറുതെ. അങ്ങനെയും സ്വാമി അത്ര വലിയ മണ്ടത്തരമൊന്നും സ്വാമി ചെയ്യത്തില്ല, ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. എന്നോട് കുഷ്മാരണ അത്തേക്ക് ഇതിന്റെ അകത്തുള്ള ഇതിനകത്തുള്ള രാഷ്ട്രീയം അല്ലല്ലോ ഇത്. അങ്ങനെ ഓരോ അവസരത്തിനനുസരിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അതുപോലെയാണോ ഇവിടുത്തെ പൊളിറ്റിക്സ് പോലെയാണോ സ്വീകരിക്കാത്തുള്ള? അതുപോലെ അല്ലല്ലോ. അതൊക്കെ പലതും പറയും. അങ്ങനെ അല്ലല്ലോ ഇത്. ഇതൊരു സാമൂഹ്യ പരിഷ്കാരത്തിന്റെ കാര്യമുണ്ട്. അതിന് ശിവീര പ്രസിഡന്റായിരുന്ന ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന് വിലയുണ്ട്, ഇല്ലാതെ പറ്റത്തില്ല. പക്ഷെ അത് അതിന് വെള്ളാപ്പള്ളി എതിർക്കാതിരിക്കണെങ്കിൽ വെള്ളാപ്പള്ളി എതിർത്ത പോയി. വെള്ളാപ്പള്ളി അനുകൂലമായിരിക്കണമെങ്കിൽ അതിനൊരു വിലയുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവത്തില്ല. യുവാക്കളടക്കം പിന്നെ ഇവരുണ്ടല്ലോ, എന്താണ് ആചാര്യമണ്ഡലം, മാർഗദർശന മണ്ഡലം ഒക്കെ നേരത്തെ അംഗീകരിച്ചാണ്. അപ്പൊ അതൊക്കെ അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമിക്ക് ആ കാര്യത്തില്. പിന്നെ ഈ ഉദിത് ചെയ്ത് തന്നെയാ പറഞ്ഞ് ശബരിമലയുടെ കാര്യത്തിലായിരിക്കും മറ്റത്. ഓ അയാള് ഭാഗവതാചാര്യ അയാളുടെ അഭിപ്രായത്തിനൊന്നും വലിയ വിലയൊന്നുമില്ല. കുറച്ച് ഭാഗവതക്കാർ എന്നുള്ള അല്ലാതെ അയാൾക്ക് വേറെ അങ്ങനെ ഒരു ബാക്കിംഗ് എന്നുള്ളതല്ല. പിന്നെ 1966 ശങ്കരാനന്ദ സ്വാമിയുടെ ഒരു പ്രസ്ഥാനം വിവേകോദയത്തിന് വിശേഷം പ്രതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഷട്ടിട്ട് തന്നെ കാരണം അതൊക്കെ മാറ്റേണ്ടതാണ്. അത് ഉണ്ട്. മുമ്പ് പ്രാക്ലംബാസി പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്ക് ദേവസ്വം ബോർഡ് ഒരു ഓർഡർ ഇറക്കിയാണ് ഷട്ടിട്ടുകൊണ്ട് കയറാം. പക്ഷേ കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രം, ഏതോ ഒരു ക്ഷേത്രത്തിൽ പുള്ളി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള ഭക്തന്മാര് തന്നെ പുള്ളിയെ തടഞ്ഞു നിർത്തി ഈ ഓർഡർ മാറ്റണമെന്ന് പറഞ്ഞ് പിന്നെ വന്ന് അത് പിൻവലിച്ച്. പ്രാക്കുളംബാസി ഒരുപാട് പരിഷ്കാരം നടത്തിയാണ്. പ്രാക്കുളംബാസിയാണ് ആദ്യം നമ്മുടെ വിശുദ്ധാനന്ദ സ്വാമിയൊക്കെ തന്ത്രവിദ്യ പഠിപ്പിച്ചത് ദേവസ്വം ബോർഡിന്റെ. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയും അന്നത്തെ ഇതനുസരിച്ച് അവർണർക്ക് ക്ഷേത്രത്തിൽ പൂജിക്കാമെന്ന് ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനം എടുക്കുകയും കുറെയൊക്കെ നിയമിക്കുകയും കുറെ പ്രശ്നങ്ങളാകുകയും പിന്നെ അവരെയൊക്കെ ക്ലർക്കുമാരാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ദേവസ്വം ബോർഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ കൊണ്ട് വന്നിട്ടുള്ളതാണ്, പക്ഷെ അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. പിന്നെ അത് പിൻവലിച്ചു ജനങ്ങളെ എതിർത്തപ്പോ. ജനങ്ങളെ എതിർക്കുന്ന എങ്ങനെ? ഈ തന്ത്രിമാരെ ആൾക്കാരെ ഇളക്കിവിടും. ആര് പറയും ക്ഷേത്രത്തിന്റെ ചൈതന്യം നശിച്ചു കൊണ്ട് ഉടുപ്പിട്ട് കയറാൻ പാടില്ല എന്ന് പറയുമ്പോ ഈ ജനങ്ങള്, ഇതിന്റെയൊക്കെ പിന്നില് നിൽക്കുന്ന മുഴുവൻ എന്താണ് ഈ തന്ത്രിമാരുടെ കളിയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. അവരെ ആൾക്കാരെ പറഞ്ഞിളക്കി വിട്ടിട്ടാണ് ഇത് ഈ മുഴുവൻ പരിപാടിയും നടക്കുന്നത്. ഇവരെല്ലാം ചെന്ന് തന്ത്രിമാരുടെ അഭിപ്രായം ചോദിക്കും. അച്യുതാനന്ദ സ്വാമി പറഞ്ഞാലും ആര് പറഞ്ഞാൽ അവർ പറയാ അതൊന്നും പാടില്ല. കാരണം എന്തുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ നിയന്ത്രണത്തിന് അപ്പുറം ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ പോവും. അതാണ് ഞങ്ങളുടെ അധീനത്തിൽ നിൽക്കണം. അതുകൊണ്ട് തന്ത്രിമാരെന്ത് ചെയ്യും, അവരെപ്പോഴും എല്ലാ പരിഷ്കാരങ്ങൾക്കും എതിരായിട്ട് ജനങ്ങളെ അവർ രംഗത്ത് വരികയും പുറകെ നിന്നും കൊണ്ട് ജനങ്ങളെ ഇളക്കി വിടും. അപ്പോ ഇവരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോ അതെന്ന് വെച്ചാൽ ശ്രീധരൻ തന്ത്രി എന്ന് പറയുന്നത് ഒരു ഈഴവ തന്ത്രിയാണ്. അപ്പൊ പുള്ളിക്ക് ഈ ബ്രാഹ്മണന്റെ ഇടയിൽ ചെല്ലുമ്പോ അവിടുന്ന് പൂർണ്ണകുംഭം കിട്ടണം. ഇത് പറഞ്ഞാലേ അവിടെ കിട്ടത്തുള്ളു. അപ്പൊ ഇവര് ഒക്കെ ശിവേരി വരുമ്പോ ഈഴവ തന്ത്രിയും ബ്രാഹ്മണന്റെ ഇടയിൽ ചെന്ന ബ്രാഹ്മണ തന്ത്രിയാവും. ഓന്തിനെ പോലെ അങ്ങനെ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? വക്കീല് കോടതിയിൽ പോകുമ്പോഴത്തേക്ക് അത് അയാളുടെ വിവരമൊക്കെ ഇടും. അങ്ങനെ പറയാൻ എന്താ കാരണം? കാരണം ഇപ്പൊ സന്യാസിമാർക്ക് ഇപ്പൊ സച്ചിദാനന്ദ സ്വാമി ഒന്നാമത് ഷർട്ട് ഇടുന്നയാള്, പിന്നെ ജീൻസ് ഇടണോ വേണ്ടേ എന്നുള്ള കാര്യം എന്ന് പറയുന്നത് സന്യാസിമാർക്ക് അവര് തീരുമാനം. എത്രയും സന്യാസിമാര് പാൻസ് ഇട്ടുകൊണ്ട് നടക്കുന്നു, എത്ര പേര് ഇട്ടുകൊണ്ട് നടക്കുന്നു, അതിനാരെങ്കിലും ഏർക്കുന്നുണ്ടോ? നമ്മുടെ വാഴൂർ ആശ്രമത്തിലെ ഒത്തിരി സ്വാമിമാർ പാൻസ് ഇട്ടുകൊണ്ട് നടക്കുന്നു. പാൻസ് എന്ന് വെച്ചാൽ പൈജാമ. പല സ്വാമിമാരും ഉണ്ട്, അവര് മുണ്ടെടുക്കാറില്ല. അതിനെന്താ കുഴപ്പം? നോർത്തില് നോതി ഉപയോഗിക്കില്ല, ഇവിടെ കേരളത്തില്. അപ്പൊ അതൊരു വലിയ സംഭവമൊന്നുമല്ല. ശിവരിയിൽ സ്വാമിമാർക്ക് വേണമെങ്കിൽ പൈജാമ ഉപയോഗിക്കാം, എന്താ കുഴപ്പം? ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. സ്വാമിമാർ പൈജാമ ഇട്ടെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? ആദ്യം പൈജാമ ഇടണം, പിന്നെ പാൻസ് ഇടണം, പിന്നെ ജീൻസ് ഇടണം. ഒറ്റയടിച്ച് ജീൻസ് ഇതിലൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഇത് കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. പല സ്വാമിമാരും അങ്ങനെ ഇട്ടുണ്ട്. അത് ജയശങ്കർ ഒരു വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യം, അതെന്തോ ഇടുകില്ല എന്നുള്ള ധാരണ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അയാൾ എന്തോ അങ്ങനെ പറയും. പിന്നെ സന്യാസിമാർക്ക് ഒരു ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡില് മാറ്റം വേണമെന്ന് വിചാരിച്ചാൽ സന്യാസിമാർക്ക് മാറ്റം, അതിന് കുഴപ്പമൊന്നുമില്ല. മാറ്റുന്നുമുണ്ട്, ഉപയോഗിക്കുന്നുമുണ്ട്. അതിനെക്കുറിച്ച് അയാൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. സച്ചാനന്ദ സ്വാമി ഷർട്ട് ഇടണമെന്ന് പറയാൻ സച്ചാനന്ദ സ്വാമി ഷർട്ട് ഇടുന്നയാളല്ലേ. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന സ്വാമിമാരെല്ലാം അവിടെ ചെല്ലുമ്പോൾ പാൻസ് ഇട്ടാണ് അളക്കുന്നത്. മിക്കവാറും എല്ലാവരും തന്നെ മുണ്ടുടുത്ത് എല്ലാം അളക്കും. മുണ്ടുടുത്ത് നടത്തുന്ന കുറച്ചു പേരേ ഉള്ളൂ. ഇനി എന്തിനാ വിവേകാനന്ദ സ്വാമി പുറത്തു പോയപ്പോൾ കോട്ടും സ്യൂട്ടും എല്ലാം ധരിച്ച് എന്താണ് ഉള്ളിലെങ്ങാനും കാവി ഉണ്ടെങ്കിലോ വേണോ, പുറമേന്നും കാവി കാണത്തില്ലായിരുന്നു. അപ്പൊ സന്യാസിമാർക്ക് അങ്ങനെ കോട്ടും സ്യൂട്ടും ധരിക്കുന്നതിന് എന്താ കുഴപ്പം? അതിനൊരു പ്രശ്നം വേണമെങ്കിൽ പെറുമുടയിടാം, കാവ്യായിരിക്കണമെന്നേ ഉള്ളൂ. ദീക്ഷ എന്ന് വെച്ചാ ഗുരു പിന്നെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഗുരു ഡ്രസ് ഒന്നും മാറ്റിയില്ല, ഡ്രസ് അത് തന്നെ പോരട്ടെ എന്ന് വിചാരിച്ചു. ആർക്ക്? ഏണസ്റ്റ് കർക്കിന്. അപ്പൊ അയാള് പാന്റ് ഷർട്ട് വല്ലേ ഇട്ടിരുന്നത്. സ്വാമിയായി, നീ സ്വാമി എന്ന് പറഞ്ഞ അത്ര തന്നെ. അപ്പൊ ഗുരുവിന്റെ സമ്പ്രദായത്തിൽ അതിന് വലിയ എന്താണോ വലിയ കാര്യമൊന്നുമില്ല. വിദേശത്ത് പോകുമ്പോ ഇപ്പൊ ഈ നടരാജ ഗുരുവൊക്കെ വിദേശത്ത് പോയപ്പോ മുണ്ടെടുത്താണ് നടന്നു. അവരവിടെ പോയി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുമ്പോ പാന്റ് ഷർട്ട് വിട്ടാ പോയത്. അതെന്താ കുഴപ്പം? അത് വക്കീൽ പറഞ്ഞ ഒരു വലിയ കാര്യമൊന്നും അയാൾക്ക് വിവരമില്ലാതെ പറഞ്ഞതാണ്. പിന്നെ കളിയാക്കിയാലും വിവരമൊക്കെ ഇടേണ്ടി പറയുന്നു. അല്ല, തമാശ പറയുന്നത് ആക്ഷേപമാണ്. അയാൾ ആക്ഷേപിക്കുകയാണ് സന്യാസിമാർ അങ്ങനെയൊന്നും അല്ല എന്നത്. അതിന് മറുപടി എന്താണ് പറയാ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് സന്യാസിമാർക്ക് അങ്ങനെയും നടക്കാം. പിന്നെ ഒരു ഇപ്പോഴത്തെ ഒരു ഡ്രസ് കോഡ് ഇങ്ങനെയാണ് നടക്കുന്നു. അത് ഇവിടെ ഈ ചുറ്റുപാടില് പുറത്തുപോയ ഈ ഡ്രസ്സൊക്കെ മാറ്റി സാധാരണ ഡ്രസ്സിൽ തന്നെ പുറത്തു പോകും ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല സന്യാസിമാർക്ക്. അയാൾ ആക്ഷേപിക്കുന്നത് അത് കാര്യമൊന്നുമില്ല, അത് വലിയ കാര്യമെന്ന് വിചാരിച്ചാൽ കാരണം നമ്മൾ മറുപടി പറയണ്ട, പക്ഷെ മറുപടി പറയേണ്ടവർ പറയേണ്ടതാണ്. നമ്മൾ വാദിക്കേണ്ട കാര്യമില്ല. സിലോണിയത്തൊക്കെ മുമ്പ് ഗുരു ഷർട്ട് സ്റ്റിച്ച് ചെയ്തെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാവി മുക്കി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഷർട്ട് ധരിച്ചോന്ന് എനിക്കറിയത്തില്ല. കാവ്യല്ല, ചിത്രത്തില് വെള്ളയാണ് ധരിച്ചിരിക്കുന്നത് കാവ്യക്ക് മുമ്പായിട്ട്. പഴയതാണോ അതെ ഇപ്പോഴും ഉണ്ടാക്കിയോ? ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു, ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അല്ല, ഇപ്പൊ ആൾക്കാർ ഈ ക്യാമറ ട്രിക്ക് ഉപയോഗിച്ചുണ്ടാക്കിക്കളെയും ചെയ്യും, പാന്റ് ഇട്ടും ഉണ്ടാക്കും. അതുകൊണ്ട് അത് വിശ്വസനീയം ആണോ? എന്റെ ഫോട്ടോ എനിക്ക് ഒരാൾ അയച്ചു തന്നെ, കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ചേട്ടാ ഇങ്ങനെ ഒരു ഞാനാ, ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് പരിചയമുള്ള എന്റെ ഒരു ബന്ധുവാണ് ഇതാണ് ശരിക്കും സ്വാമി എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. ഞാനങ്ങോട്ട് ഞെട്ടിപ്പോയി അത് കണ്ടപ്പോ. ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യുമോ? ഇതുണ്ട് എനിക്ക് എന്റെ ഫോട്ടോ അയച്ചു തരാം. കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ചേട്ടാ ഇതാര്? എന്റെ പഴയ ഫോട്ടോ എടുത്തു കോപ്പി എടുത്തു. ഇതെന്റെ വീട്ടിലിരുന്ന എന്റെ പഴയ ഫോട്ടോ എടുത്തിട്ട് ചെയ്തിട്ട് എന്റെ സഹോദരിയുടെ മോൻ എനിക്ക് അയച്ചു തന്നാണ്. ഇതാണ് ശരിക്കും ഒറിജിനൽ സ്വാമി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തതാണ് ആൾക്കാർ, പഴയ ഫോട്ടോ ചെയ്തതാണ്. എന്റെ ഫോട്ടോ തന്നെ, ഇത് മുഖം എന്റെ ഫോട്ടോ തന്നെ, പക്ഷെ ഭയങ്കര സൂപ്പർ ആക്കി കളഞ്ഞു. അപ്പൊ ഇന്ന് ഇതെന്താണ്, ഇത് എഴുതിയിട്ടുണ്ട്. എന്താണ് AI ക്രിയേറ്റഡ് എന്ന് ഇത് എഴുതിയിട്ടുണ്ട്. ഇത് ഒരു മാസം മുമ്പ് എനിക്ക് അയച്ചു തന്നാണ്. ഞാൻ നോക്കി, ഇത് കൊള്ളാമല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ എന്താണ്, ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫോട്ടോ കൊണ്ടുകഴിഞ്ഞാൽ അതെന്താണ് പറയാൻ പറ്റില്ല. ശരി എന്നാ കാര്യങ്ങളായ